ஸ்ரீமதே ராமானுஜாய நமஹ. ஸ்ரீ வைகுண்டஸ்தவஹ. ஸ்ரீ வத்ஸ சின்ஹ மிஸ்ரேப்யோ நம உக்திமதீமஹே. யதுக்தய ஸ்ரீ கண்டே யாந்தி மங்கள சூத்ரதாம். யோ நித்யம் அச்யுத பதாம் புஜ யுக்ம ருக்ம வ்யாமோஹதஸ்ததிதராணி த்ரிணாயமேனே. அஸ்மத்குரோர் பகவதோஸ்ய தயைக சிந்தோ ராமானுஜஸ்ய சரணௌ சரணம் ப்ரபத்யே. த்ரைவித்ய விருத்த ஜன மூர்த விபூஷணம் யத் சம்பத்ச சாத்விக ஜனஸ்ய யதேவ நித்யம். யத்வா சரண்யம் அசரண்ய ஜனஸ்ய புண்ணியம் தத் சம்ஸ்ரயேம வகுலாபரணாங்கிரி யுக்மம். பக்தி பிரபாவ பவத் அத்புத பாவ பந்த சந்துக்ஷித பிரணயசாரசௌபபூர்ணஹ. வேதார்த்தரத்மநிதிரச்சுத திவ்யதாம ஜீயாத் பராங்குஷபயோதிரசீமபுமா. யன்மங்களாய மஹதே ஜகதாமுஷந்தி த்ரைவிஷ்டபாண்யபிபதானி யதாஶ்ரயாணி. வந்தாமஹே சரசிஜேக்ஷணமத்விதீயம் வேதாந்த வேத்யமலிதம் பிரதமம் மஹஸ்தத். பீதாம்பரம் வரத சீதல திருஷ்டிபாதம் ஆஜானுலம் விபுஜமாயத கர்ண பாசம். தன்மேகமேசக முதக்ர விஷால வக்ஷஹாம் லக்ஷ்மீதரம் கிமபி வஸ்து மமாவிரஸ்து. யத் தத்வமக்ஷரம் அத்ருஷ்யமகோத்ர வர்ணம் அகிராஹ்யமவியயமநீதிருஷமத்விதீயம். ஈஷானமஸ்ய ஜகதோ யதனோரணீயஹ தத்வைஷ்ணவம் பதமுதாரமுதாஹராமஹ. ஆம்நாய மூர்த்தனி ச மூர்த்தனி சோர்த்வபும்சாம் யத்தாம வைஷ்ணவமபீக்ஷ்ணதரம் ச காஸ்தி. தன்மாதிருஷாமபி ச கோச்சரமேதி வாசோ மன்யே ததீயமிதமாஸ்ரிதவத்ஸலத்வம். ஜானன்னபீஹ கில மாமனபத்ரபிஷ்ணுஹ விஷ்ணோஃ பதப்ரணயினீம் கிரமாத்ரியேஹம். நஷ்வாவலீடமபி தீர்த்தமதீர்த்தமாஹுஹ நோதன்யதாபி ச சுனா கில லஜ்ஜிதவ்யம். தேவஸ்ய தைர்யமதனஸ்ய குணேஷ்வியத்தா சங்க்யா ச வாங்மனசகோசரமத்யபூதாம். அப்யேவமன்வபி ச தத்ர மமார்த்தி சாந்த்யை கீடஸ்ய த்ருஷ்யத உதன்வதி விப்ருஷாலம். பிரேமார்த்ர விஹ்வலகிரஹா புருஷாஃ புராணாஃ த்வாம் துஷ்டுவுர் மதுரிபோ மதுரைர்வசோபிஹ. வாசோ விடம்பிதமிதம் மம நீச வாசஃ க்ஷாந்திஸ்து தே ச விஷயா மம துர்வசோபிஹ. ஆஜாத்தவாத்ரபவதி விதிதாத்ரயீ ஸா தாம் ஹி ப்ரமாணமுபஜக்முரதீந்த்ரியேர்த்தே. அபாசபூயமபியாந்த்யபராணி தோஷைஹ ஏஷா து தோஷரஹிதா மஹிதா புராணி. அந்தர்ஹிதோ நிதிரதி த்வமசேஷ பும்ஸாம் லப்யோஸி புண்யபுருஷைரிதரைர்துராபஹ. தத்ரத்ரயீம் ஸ்மிருதினஹ கிருதினோ திஜக்முஹ பாஹ்யேஷு பாஹ்யசரிதைரிதரைர்நிபேதே. சித்ரம் விதேர்விலசிதம் த்விதமாவிரஸ்தி துஷ்டாத்மனாமயமஹோ கில துர்விபாகஹ. யத்கேசிதத்ர பவதீம் ஸ்ருதிபாஶ்ரயந்தோபி அர்த்தே குதிருஷ்டி விநிவிஷ்ட தியோ விநஷ்டாஹ. பாஹ்யாஸ்து திருஷ்டயேதி த்விதயேப்யபாரம் கோரம் தமஸ் சமுபயந்தி நஹீக்ஷசேதான். ஜக்தஸ்ய கானன மிருகைர் மிருக திருஷ்ணிகேப்ஸோஹ காசார சத்வ நிஹதஸ்ய சகோ விசேஷஹ. ந்யாய ஸ்மிருதி ப்ரபிருதிபிர் பவதானி ஸ்ருஷ்டைஹ வேதோபபிரம்மண விதா உசிதைருபாயைஹ. ஸ்ருத்யர்த்தமர்த்தமிவ பாங்கரைர் விபேஜுஹ த்வத்பக்தி பாவித விகல்மஷசே முஷீகாஹ. ஏது த்வதர்த்ரி சரசீருஹ பக்திஹீனாஹ தேஷாமமீபிரபி நைவ யதார்த்த போதஹ. പിത്തജ്ഞമഞ്ജനമനാപുഷി ജാതു നേത്രേ നൈവ പ്രഭാഭിരപി ശങ്കസി തത്വബുദ്ധിഃ തത്വാർത്ഥ തത്പരപര ശതവേദവാക്യൈഃ സാമർത്ഥ്യതഃ സ്മൃതിഭിരപ്യസതാദൃശീഭിഃ ത്വമേവ തത്വപരസാത്വിക സത്പുരാണൈഃ ദൈവജ്ഞധീഭിരപി നിശ്ചിനുമഃ പരേശം അന്യത്ര തു ക്വചന കേചിദിഹേശ ശബ്ദാത് ലോകപ്രസിദ്ധിമുപഗമ്യ തമീശ ബാഹുഃ തൈശ്ച പ്രസിദ്ധിവിഭവസ്യ സമൂലതായൈ ഗ്രാഹ്യാത്രയീ ത്വയി തു സാച്യുത സമ്മുഖീനാം യഃ കൽവണോർണിതരോ മഹതോ മഹീയാം ആത്മാജനസ്യ ജനകോ ജഗതശ്ചയോഭൂത് വേദാത്മക പ്രണവകാരണവർണവാച്യം തം ത്വാം വയം തു പരമേശ്വര മാമനാമഹ ആത്മേശ്വരോസി ന പരോസ്തി തവേശ്വരോന്യഃ വിശ്വസ്യ ചാധിപതിരസ്യ പരായണം ച നാരായണാച്യുത പരസ്വമിഹൈക ഏവ ബ്രഹ്മാദയോപി ഭവദീക്ഷണ ലബ്ധസത്താഃ നിത്യഃ സമാഭ്യധികവർജിത ഊർജിതശ്രീഃ നിത്യേക്ഷരേ നിവസന് പുരുഷഃ പുരാണാം സത്വപ്രവർത്തനകരോ ജഗതോസ്യ മൂലം നാന്യസ്ത്വദസ്തി ധരണീധര വേദവേദ്യഃ യം ഭൂതഭവ്യഭവദീശമനീശമാഹുഃ അന്തഃസമുദ്രനിലയം യമനന്തരൂപം യസ്യ ത്രിലോകജനനീ മഹിഷീ ച ലക്ഷ്മീഃ സാക്ഷാത് സ ഏവ പുരുഷോസി സഹസ്രമൂർധാ സർവശ്രുതിഷ്വനുഗതം സ്ഥിരമപ്രകമ്പ്യം നാരായണാഹ്വയധരം ത്വമിവാനവദ്യം സൂക്തം തു പൗരുഷമശേഷ ജഗത്പവിത്രം ത്വാമുത്തമം പുരുഷമീശമുദാജഹാര ആനന്ദമൈശ്വരമവാങ്മനസാവഗാഹ്യം ആംനാശിഷു ശതഗുണോത്തരിതക്രമേണ സോയം തവൈവ നൃഷു ഹി ത്വമിഹാന്തരാത്മാ ത്വം പുണ്ഡരീകനയനഃ പുരുഷശ്ച പൗഷ്ണഃ യന്മൂലകാരണമബുദ്ധ്യത സൃഷ്ടിവാക്യൈഃ ബ്രഹ്മേതി വാ സതി വാത്മഹിരാഥ വാ തത് നാരായണസ്തുതിമഹോപനിഷദ്ബ്രവീതി സൗബാലികീ പ്രഭൃതയോപ്യജദ്മുരേണാം ജ്യോതിഃ പരം പരമതത്വമഥോ പരാത്മാ ബ്രഹ്മേതി ച ശ്രുതിഷു യത് പരവസ്വധീതം നാരായണസ്തദിതി തദ്വിശിനഷ്ടി കാചിത് വിഷ്ണോഃ പദം പരമമിത്യപരാഗൃണാതി സന്തീദൃശഃ ശ്രുതിശിരസ്സു പരസഹസ്രാഃ വാചസ്തവ പ്രഥയിതും പരമേശി ത്രിത്വം കിഞ്ചേഹ നവ്യജഗണഃ ത്രിമിധാതൃഭേദം ക്രമം ജഗന്തി നിഗിരം പുനരുദ്ഗിരംശ്ച രൂപശ്രിയാ പരമയാ പരമേണ ദാംനാ ചിത്രൈശ്ച കൈശ്ചിദുചിതൈർഭവതശ്ചരിത്രൈഃ ചിഹ്നൈരണിഹവ പരൈരപരൈശ്ച കൈശ്ചിത് നിശ്ചിന്വതേ ത്വയി വിപശ്ചിതൈശി ത്രിത്വം യസ്യാഃ കടാക്ഷണമനുക്ഷണമീശ്വരാണാം ഐശ്വര്യഹേതുരിതി സർവജനീനമേതത് താം ശ്രീരിതി ത്വദുപസംശ്രയണാം നിരാഹുഃ ത്വാം ഹി ശ്രിയ ശ്രിയമുദാഹുദാരവാചഃ മായാത്വയാ ഗുണമയീ കിലയാ നിസൃഷ്ടാ സാതേ വിഭോ കിമിവ നർമ്മന നിർമ്മിമീതേ കൗതസ്കുതാഃ സ്ഥിരകൃതർക്കവശേന കേചിത് സത്യാം ശ്രുതൌ ച ബലിരാ ത്വയി തന്മഹിമ്നാ യസ്താവര കൃമിപതംഗമതംഗജാതിഷു അന്യേഷു ജന്തുഷു സദൈവ വിജായമാനഃ ത്വം നിത്യ നിർമ്മല നിരഞ്ജന നിർവികാര കല്യാണ സദ്ഗുണ നിധേ സൈതീരിതസ്തൈഃ ത്വദൃഷ്ടി ദുഷ്ടമിദമാവിരഭൂതശേഷം നോ ചേത് കടാക്ഷയസി നൈവ ഭവേത് പ്രവൃത്തിഃ തഞ്ചവാഞ്ചതി ജഗത്തവ ദൃഷ്ടിപാതം തേന ശ്രുതൌ ജഗതിശേഹി ജഗത്വമേവ ഏവം ഭഗോ ഇഹ ഭവത്പരതന്ത്രയേവ ശബ്ദോപി രൂപവദമുഷ്യ ചരാചരസ്യ ഐശ്വര്യമീദൃശമിദം ശ്രുതിശൂദിതം തേ പാപീയസാമയമഹോ ത്വയി മോഹഹേതുഃ യേ ത്വത്കടാക്ഷലവലക്ഷ്യമിവ ക്ഷണം തൈഃ ഐശ്വര്യമീദൃശമലഭ്യമലംഭി പുംഭിഃ യത്കേപി സഞ്ജഗരിരേ പരമേശി ശ്രുത്വം തേഷാമപി ശ്രുതിഷു തന്മഹിമ പ്രസംഗാത് നിത്യേഷു വസ്തുഷു ഭവന് നിരപേക്ഷമേവ തത്തത്സ്വരൂപമിതി കേചിദിഹ ഭ്രമന്തഃ ഐശ്വര്യമത്ര തവ സാവധി സംഗിരന്തേ ബ്രൂതേത്രൈതു നിരുപാധികമീശനം തേ ഇച്ഛാത ഏവ തവ വിശ്വപദാർത്ഥ സത്താ നിത്യം പ്രയാസവതു കേചന ദേഹി നിത്യാഹ നിത്യം ത്വദേക പരതന്ത്ര നിജസ്വരൂപാഃ ഭവത്കമംഗളഗുണാഹി ദർശനം നഃ വിശ്വസ്യ വിശ്വവിദകാരണമച്യുതത്വം കാര്യം തദേതദഖിലം ചിദചിത്സ്വരൂപം ത്വം നിർവികാര ഇതി വേദശിരസ്സു ഘോഷോ നിസീമമേവ തവ ദർശയതീശി ത്രിത്വം കിം സാധനഃ വനിവസൻ കിമുപാദദാനഃ കസ്മൈ ഫലായ സൃജതീശ ഇദം സമസ്തം ഇത്യാദ്യനിഷ്ഠിതകുതർക്കമതർക്കയം തഃ ത്വദ്വൈഭവം ശ്രുതിവിദോ വിദുരപ്രതർക്യം യത്സംവൃതം ദശഗുണോത്തര സപ്തതത്വൈഃ അണ്ഡം ചതുർദശ ജഗദ്ഭവധാതൃധാമ അണ്ഡാനി തത്സു സദൃശാനി പരശ്രതാനി ക്രീഡാവിധേസ്തവ പരിച്ഛദതാമഗച്ഛന് ഇച്ഛാവിഹാരവിധയേ വിഹിതാമ്യമൂനി സ്യാത് ത്വദ്വിഭൂതിലവലേശകലായുതാംശഃ യാവൈ ന ജാതു പരിണാമ പദാസ്പദം സാ കാലാതിഗാ തവ പരാമഹതീ വിഭൂതിഃ യത് വൈഷ്ണവം ഹി പരമം പദമാമനന്തീ ഖം വായ ദേവ പരമം തമസഃ പരസ്താത് തേജോമയം പരമസത്വമയം ധ്രുവം യത് ആനന്ദകന്ദമതിസുന്ദരമദ്ഭുതം യത് യത് ബ്രഹ്മരുദ്രപുരുഹൂതമുഖൈർദുരാപം നിത്യം നിവൃത്തിനിരതൈഃ സനകാദിഭിർവാ സായുജ്യമുജ്വലം ശന്തി യദാ പരോക്ഷ്യം യസ്മാത് പരം ന പദമഞ്ചിതമസ്തി കിഞ്ചിത് രൂപേണ സദ്ഗുണഗണൈഃ പരയാ സമൃദ്ധ്യാ ഭാവൈരുദാരമധുരൈരപി വാമഹിന്നാ താദൃത്തദീദൃഗിതമിത്യുപവർണയന്ത്യോ വാചോ യദീയമിഭവസ്യ തിരസ്ക്രിയായൈ യദ്വൃദ്ധ്യപക്ഷയ വിനാശമുഖൈർവികാരൈഃ ഏതൈരസംസ്തുതമനസ്തമിതാസ്തി ശബ്ദം യദ്ഗൗരവാത് ശ്രുതിഷു ഫൽഗുഫലം ക്രിയാണാം ആദിഷ്ടമന്യത സുഖോത്തരമധ്രുവം ച നിഷ്കൽമഷൈം നിഹത ജന്മജരാവികാരൈഃ ഭൂയിഷ്ടഭക്തിവിഭവൈരഭവൈരവാപ്യം അന്യൈരധന്യപുരുഷൈർമനസാപ്യനാപ്യം വൈകുണ്ഠനാമതവധാമ തദാമനന്തീ നിത്യാതവാന്യനിരപേക്ഷമഹാമഹിന്നോപി ഏതാദൃശീ നിരവധിർനിയതാ വിഭൂതിഃ ജ്ഞാനോദയോ ഗുണഗണാഃ സമതീരസീമാഃ ലക്ഷ്മീ പ്രിയാ പരിജനാഃ പദകേന്ദ്രമുഖ്യാഃ ഏകസ്യ ഏഷു ഹി ഗുണസ്യ ലവായുതാംശഃ സ്യാത് കസ്യചിത് സകലു വാം മനസാതിഗശ്രീഃ ഏതാദൃശോത്യവധയഃ സമതീതസംഖ്യാഃ ത്വത്സദ്ഗുണാസ്ത്വമസി തന്നിരപേക്ഷലക്ഷ്മീഃ സർവസ്യ ചൈവ ഗുണതോ ഹി വിലക്ഷണത്വം ഐശ്വര്യതശ്ച കില കശ്ചിദുദഞ്ചിത സ്യാത് തത്പ്രത്യുതത്വൈ വിഭോ വിഭവോ ഗുണാശ്ച സമ്പന്ധതസ്തവ ഭജന്തി ഹി മംഗളത്വം ദൂരേ ഗുണാസ്തവതു സത്വരജസ്തമാംസീം തേന ത്രയീ പ്രസയതി ത്വയി നിർഗുണത്വം നിത്യം ഹരേ കില സദ്ഗുണസാഗരം ഹി ത്വാമാമനന്തി പരമേശ്വരമീശ്വരാണാം ജ്ഞാനാത്മനസ്തവ തദേവ ഗുണം ഗൃണന്തി തേജോമയസ്യ ഹി മനേർഗുണയേവ തേജഃ തേനൈവ വിശ്വമപരോക്ഷം ദീക്ഷസേ ത്വം രക്ഷാത്വദീക്ഷണത ഏവ യതോഖിലസ്യ ത്രയുദ്യതാ തവ യുവത്വമുഖൈർഗുണമുഖൈഃ ആനന്ദമേധിതമിയാനിതി സന്നിയന്തും തേശതംസ്വിതി പരമ്പരയാ പ്രവൃത്താ നൈവൈഷവം മനസഗോചര ഇത്യുദാഹ ഏവം തയാ ചതുരയാ തവ യൗവനാദ്യൈഃ സർവേ ഗുണാഃ സഹ സമസ്ത വിഭൂതിഭിശ്ച പ്രവ്യാഹൃതാസ്യുരവദീന്നവദീരയന്തോ വാചാമഗോചര മഹാമഹിമാന ഏവ സംവർത്തവർത്തി നിഖിലം നിരഭിജ്ഞമജ്ഞം ചിത്രേ ച കർമ്മണി യഥാർഹമഹോ നിയച്ഛന് സദ്യഃ ക്രിമിദ്രുഹിണ ഭേദമഭേദമേതത് ആവിശ്ചകർത്ഥ സകൃതീക്ഷണദീക്ഷണേന അസ്തം യദുദ്യദുപചായ്യപചായി ചൈവം ഈശം ദരിദ്രമഥ ജംഗമമപ്യലിംഗം വിശ്വം വിചിത്രമവിലക്ഷണ വീക്ഷണേന വിക്ഷോഭയസ്യ നവതിർബത ശക്തിരൈഷീ രൂപപ്രകാര പരിണാമകൃതവ്യവസ്ഥം വിശ്വം വിപര്യസിതുമന്യതസച്ചകർത്തും ക്ഷാമ്യം സ്വഭാവനിയമം കിമുദീക്ഷസേ ത്വം സ്വാതന്ത്ര്യമൈശ്വരമപര്യല്യോജ്യമാഹുഃ സംവർത്ത സംഭൃതകരസ്യ സഹസ്രരശ്മേഃ ഉസ്രം തമിശ്രയദജസ്ര വിഹാരിഹാരി നിത്യാനുകൂലമനുകൂലഗൃണാം പരേഷാം ഉദ്വേജനം ച തവ തേജ ഉദാഹരന്തി നൈവ ഹ്യവാപ്യമനവാപ്തമിഹാസ്തി യസ്യ സതാപിതസ്യ തവ വീക്ഷണതഃ പ്രജാനാം സമ്പത്തു കിം പുനരിതോ നവദാന്യമന്യം മന്യേ ത്വമേവ ഖലു മന്ദിരമിന്ദിരായാഃ പാപൈരനാദിഭവസംഭവവാസനോത്ഥൈഃ ദുഃഖേഷു യഃ ഖലു മിമംഷതി ഹന്ത ജന്തുഃ തം കേവലം നു കൃപയൈവ സമുദ്ധരിഷ്യം മേ തദ്ദുഷ്കൃതസ്യ നനു നിഷ്കൃതിമാർത്ഥശാസ്ത്രൈഃ ശാസ്ത്രൈരണാദിനിധനൈ സ്മൃതിഭിസ്വദീയ ദിവ്യാവതാരചരിതൈ ശുഭയാ ച ദൃഷ്ട്യാ നിശ്രേയസം യദുപകൽപ്പയതി പ്രജാനാം സാത്വകൃപാജലതി തല്ലജവൽഗിതശ്രീഃ ഹൈഹന്ത ജന്തുഷു നിരന്തരസന്തതാത്മാ പാപ്മാഹിനാമവദകോയമചിന്ത്യശക്തിഃ യസ്ത്വകൃപാജലതിമപ്യതിവേലഖേലം ഉല്ലംഘയത്യകൃതഭാസുരഭാഗധേയാം യദ്ബ്രഹ്മകൽപനിയുതാനുഭവേപ്യനാശ്യം തത്കിൽബിഷം സൃജതി ജന്തുരിഹ ക്ഷണാർദ്ധേ ഏവം സദാ സകലജന്മസു സാപരാധം ക്ഷാമ്യസ്യഹോ തദവിസന്ധിവിരാമമാത്രാത് ക്ഷാന്തിസ്തവേയമിയതി മഹതീ കഥം നു മുഹ്യേദമോ ത്വയി കൃതാഞ്ജലി പഞ്ജരേഷു ഇത്ഥം സ്വതോ നിഖില ജന്തുഷു നിർവിശേഷം വാത്സല്യമുത്സുകജനേഷു കഥം ഗുണസ്തേ വിശ്വം ധിയൈവ വിരചയ്യ നിചായ്യ ഭൂയഃ സഞ്ജഹൃഷഃ സതി സമാശ്രിതവത്സലത്വേ അജഗ്മുഷസ്തവ ഗജോത്തമ ബൃംഹിതേന പാദം പരാമൃശുഷോപി ചകാമനീഷാം യഃ കശ്ചിദേവ യദി കിഞ്ചന ഹന്ത ജന്തുഃ ഭവ്യോ ഭജേത ഭഗവന്തമനന്യചേതാഃ തം സോയമീദൃശയ്യാനിതി വാപ്യജാനന് ഹൈവൈനതേയസമപ്യുരദീകരോഷി ത്വത്സംയമേവ ഭജതാം അഭിവാഞ്ഛസി ത്വം തത്സാത്കൃതൈർവിഭവരൂപഗുണൈസ്ത്വദീയൈഃ മുക്തിം തതോ ഹി പരമം തവ സാമ്യമാഹുഃ ത്വദ്ദാസ്യമേവ വിദുഷാം പരമം മതം തത് തദ്വൈ തഥാസ്തു കതമോയമഹോ സ്വഭാവഃ യാവാന്യഥാവിധഗുണോ ഭജതേ ഭവന്തം താവാം തഥാവിധഗുണസ്തദധീനവൃത്തിഃ സംശ്ലിഷ്യസി ത്വമിഹ തേന സമാനധർമാ നീലാഞ്ജനാദ്രിനിഭം ന സമായതാക്ഷം ആജാനുചൈത്രഭുജമായതകർണപാശം ശ്രീവത്സലക്ഷണമുദാരഗഭീരണാഭിം പശ്യേമദേവ ശരദഹാസുതമീദൃശം ത്വാം അംഭോരുഹാക്ഷമരവിന്ദനിഭാം ധ്രിയുഗ്മം ആതാമ്രതാമരസരമ്യകരാഗ്രകാന്തി ബൃന്ദാലകം ഭ്രമരവിഭ്രമകായകാന്തി പീതാംബരം വപുരദസ്തു വയം സ്തവാമ ഭ്രുവിഭ്രമേണ മൃദുശീതവിലോകിതേന മന്ദസ്മിതേന മധുരാക്ഷരയാ ച വാചാ പ്രേമപ്രകർഷപിശുനേന വികാസിനാ ച സംഭാവയിഷ്യസി കദാ മുഖപങ്കജേന വജ്രാങ്കുശധ്വജസരോരുഹശങ്കചക്ര മത്സീസുധാകലശകൽപ്പകൽപ്പിതാങ്കം ത്വത്പാദപദ്മയുഗളം വികളപ്രഭാഭിഃ ഭുജോഭിഷേക്ഷ്യസി കദാശിരോ മദീയം ത്രൈവിക്രമക്രമകൃതാക്രമണത്രിലോകം ഉത്തമം സമുത്തമമനുത്തമഭക്തിഭാജാം നിത്യം ധനം മമ കദാഹി മദുത്തമാംഗം അംഗീകരിഷ്യസി ചിരം തവ പാദപദ്മം ഉന്നിദ്രപത്രശതപത്രസഗോത്രമന്തഃ ലേഖാരവിന്ദമഭിനന്ദനമിന്ദ്രിയാണാം മന്മൂർധ്നിഹന്തകരപല്ലവതല്ലജം തേ കുർവന് കദാ കൃതമനോരസയിഷ്യസേ മാം ആംഗീ നിസർഗനിയതാ ത്വയി ഹന്തകാന്തിഃ നിത്യം തവാലമിയമേവ തഥാപി ചാന്യാ വൈഭൂഷണീ ഭവതി കാന്തിരളന്തരാംസാ ഹൈപുഷ്കലൈവ നിഖിലാപി ഭവദ്വിഭൂതിഃ ശ്രീവത്സകൗസ്തുഭകിരീടല്ലാടികാഭിഃ കേയൂരഹാരകടകോത്തമകണ്ടികാഭിഃ ഉദാമദാമമണിനൂപുരണീവിബന്ധൈഃ ഭാന്തം ഭവന്തമനിമേഷമുദീക്ഷിഷീയ ഐന്ദീവരീ ക്വചിദപി ക്വചനാരവിന്ദീ ചാന്ദ്രാതപി ക്വചന ച ക്വചനാഥഹൈനീ കാന്തിസ്തവോഢപരഭാഗപരസ്പരശ്രീഃ പാര്യേത പാരണയിതും കിമു ചക്ഷുഷോർമേ ത്വാം സേവിതം ജലജചക്രഗദാശിശാർങ്കൈഃ താക്ഷ്യേണ സൈന്യപതിനാനുചരൈഃ സഥാന്യൈഃ ദേവ്യാ ശ്രിയാ സഹ വസന്തമനന്തഭോഗേ ഭുജീയസാഞ്ജലിരസം കുചിതാക്ഷിപക്ഷ്മാ കൈകര്യനിത്യനിരതൈർഭവദേകഭോഗൈഃ നിത്യൈരനുക്ഷണനവീനരസാർദ്രഭാവൈഃ നിത്യാഭിവാഞ്ഛിത പരസ്പരണീ ച ഭാവൈഃ മദ്ദൈവതൈഃ പരിജനൈസ്തവ സംഗസീയ യത്കിഞ്ചിദുജ്വലമിദം യദുപാഖ്യയാഹുഃ സൗന്ദര്യവൃദ്ധിരിതി യന്മഹിമാംശലേശഃ നാമ്നൈവ യാം ശ്രിയമുശന്തി യദീയതാമ ത്വാമാമനന്തി യതമായ തമാനസിദ്ധിഃ യാവൈ ത്വയാപ്യുദധി മന്ഥനയത്നലഭ്യാ യാന്തർഹിതേ ച ജഗദുന്മഥനോദ്യതോ ഭൂഃ യാ ച പ്രതിക്ഷണമപൂർവരസാനുബന്ധൈഃ ഭാവൈർഭവന്തമഭിനന്ദയതേ സദൈവ രൂപശ്രിയാ ഗുണഗണൈർവിഭവേന ധാമ്നാ ഭാവൈർദാരമധുരൈശ്ചതുരൈശ്ചരിത്രൈഃ നിത്യം തവൈവ സദൃശീം ശ്രിയമീശ്വരീം താം ത്വാം ചാഞ്ചിതഃ പരിചരേയമുദീർണഭാവഃ യാ ബിഭ്രതീ സ്ഥിരചരാത്മകമേവ വിശ്വം വിശ്വംഭരാ പരമയാ ക്ഷമയാ ക്ഷമാ ച താം മാതരം ച പിതരം ച ഭവന്തമസ്യ വ്യുച്ഛന്തുരാത്രയൈമാവരിവസ്യതോ മേ ഭവൈരുദാരമധുരൈർവിവിധൈർവിലാസൈഃ ഭ്രുവിഭ്രമസ്മിതകടാക്ഷനിരീക്ഷണൈശ്ച യാത്വന്മയീ ത്വമപി യന്മയ ഏവ സാമാം നീലാനികാന്തമുരീകുരുതാമുദാരാ ഭവൈരനുക്ഷണമപൂർവരസാന്വിദ്ധൈഃ അത്യദ്ഭുതൈരഭിനവൈരഭിനന്ദ്യ ദേവീഃ വൃത്യാന്യഥോചിത പരിച്ഛദിനോ യഥാവിധം സംഭാവയന്തമഭിതോ ഭഗവൻ ഭവേയം ഹഹന്ത ഹന്ത ഹതകോസ്മി ഖലോസ്മി ധിമാം മുഹ്യം നഹോഹമിദം കിമു വാച വാച ത്വാമന്തമംഗളഗുണാസ്പദമസ്തഹേയം ആഹ സ്മർത്തുമേവ കഥമർഹതി മാതൃതം ഹഹ അമഃ പ്രസഹ്യ വിനിഗൃഹ്യ വിശോദ്യ ബുദ്ധിം വ്യാപൂയ വിശ്വമശിവം ജനുഷാനുബദ്ധം ആധായ സദ്ഗുണഗണാനപി നാഹമർഹഃ ത്വത്പാദയോര്യതഹമത്ര ചിരാം നിമഗ്നഃ ജാനേഥ വാകിമഹമംഗയദേവ സംഗാത് അംഗീകരോഷി നഹി മംഗളമന്യദസ്മാത് തേന ത്വമേന മുരളീകുരുഷേ ജനം ചേത് നൈവാമുതോ ഭവതി യുക്തതമോ ഹി കശ്ചിത് യന്നാഭവാമഭവതീയ കടാക്ഷലക്ഷം സംസാരകർത്ത പരിവർത്തമതോ ഗമാമ അതാംസി ഏകം സഹസ്രമജസ്രമേവ ജന്മസ്വതന്മഹി കഥം തൈമേനു കമ്പ്യാഹ സത്കർമ്മ നൈവ കില കിഞ്ചന സഞ്ചിനോമി വിദ്യാപ്യവദ്യരഹിതാന ച വിദ്യതേ മേ കിഞ്ചത്പദഞ്ചിത പദാംബുജ ഭക്തിഹീനഃ പാത്രം ഭവാമി ഭഗവൻ ഭവതോ ദയായാഃ കിം ഭൂയസാ പ്രളപിതേന യദേവ കിഞ്ചിത് പാപാത്വമൽപമുരുവാ തദശേഷമേഷഃ ജനന്ന വാശത സഹസ്രപദാർത്ഥകൃത്വോ യോകാർഷമേന മഗതിം കൃപയാ ക്ഷമസ്വ ദേവത്വദീയ ചരണ പ്രണയ പ്രവീണ രാമാനുജാര്യ വിഷയീകൃതമപ്യഹോ മാം ഭൂയഃ പ്രദർശയതി വൈഷയികോ വിമോഹോ മത്കർമ്മണഃ കതരദത്ര സമാനസാരം ഗർഭേഷു നിർഭരണി പീഡന ഖിന്ന ദേഹാ ക്ഷോദീയസോതി മഹതോപ്യഖിലസ്യ ജന്തോഃ ജന്മാന്തരാണ്യം വിചിന്ത്യ പരഃ സഹസ്രാണി അത്രാഹമപ്രതിവിധിം നിഹതശ്ചരാമി ഭൂയശ്ച ജന്മസമയേഷു സുദുർവചാനി ദുഃഖാനി ദുഃഖമതിരിച്യ കിമപ്യജാനന് മൂഢോനുഭൂയ പുനരേവ തു ബാലഭാവാത് ദുഃഖോത്തരം നിജ ചരിത്രമമുത്ര സേവേ ഭൂയാംസി ഭൂയ ഉപയം വിവിധാനി ദുഃഖാനി അന്യച്ച ദുഃഖമനുഭൂയ സുഖഭ്രമേണ ദുഃഖാനുബന്ധമപി ദുഃഖമിമിശ്രമൽപം ക്ഷുദ്രം ജുഗുപ്സിത സുഖം സുഖമിത്യുപാസേ ലോലഭ്യതീന്ദ്രിയഹയൈരപഥേഷു നീതഃ ദുഷ്പ്രാപദുർഭഗമനോരഥമധ്യമാനഃ വിദ്യാധനാഭിജന ജന്മമദേന കാമ ക്രോധാദിഭിശ്ചഹ തദീർന്ന ശമം പ്രയാമി ലഭ്യേഷു ദുർലഭകരേഷ്വപി വാഞ്ചിതേഷു ജാതാ സഹസ്രഗുണതഃ പ്രതിലംഭനേപി വിഘ്നൈർഹതേഷ്വപി ച തേഷു സമൂലഘാതം വർദ്ധിഷ്ണുരേവ നതു ശാമ്യതി ഹന്ത തൃഷ്ണാ ത്വത്കീർത്തന സ്തുതി നമസ്കൃതി വേദനേഷു ശ്രദ്ധാ ന ഭക്തിരപി ശക്തിരതോ ന വേച്ഛാം നൈവാനുതാപമതിരേഷ്വകൃതേഷു കിന്നു ഭൂയാനഹോ പരികരഃ പ്രതികൂലപക്ഷേ ഏതേന വൈ സുവിദിതം വതമാമകീനം ദൗരാത്മ്യമപ്രതിവിധേയമപാരമീശഃ സമ്മൂർച്ഛതോപ്യപദമസ്തി യതസ്ത്വദീയ നിസ്സീമ ഭൂമകരുണാമൃതവീചി വായോഃ ഐശ്വര്യവീര്യകരുണാദരിമക്ഷമാദ്യാഃ സ്വാമിന്ന കാരണസുഹൃത്വമഥോ വിശേഷാത് சர்வே குணாஸ்த விஷயாஸ்தவ மாம் அபார கோராக பூர்ணமகதி நிகதம் சமேத்ய த்வத்பாத சம்ஸ்ரயண ஹேதுஷு சாதிகார உத்யஞ்சத சரித கிருஷ்ண விதீம்ஸ்ச தாம் ஸ்தான் த்வம் ரக்ஷசீதி மஹிமான தவாலமேஷஹ மாம் சேதனீதிருஷமனன்ய கதிம் ந ரக்ஷேஹே யா கர்மணாம் அதிகிருத்யைகோத்யமஸ்தேஷு அப்யேஷ்வம் ஸ்திதிரசேஷமிதம் ஹி பும்சாம் த்வமந்தரேண ந கதஞ்சன சத்யமாப்தும் ஏவம் ச தேஷு மயி சாஸ்தி ந தே விசேஷஹ நிர்பந்த ஏஷ யதி தே யதசேஷ வைத சம்சேவினோ வரத ரக்ஷசி நேதரம் ஸ்வம் தர்ஹி த்வமேவ மயி சக்த்யதிகாரவாஞ்சாஹ பிரத்யூஹ சாந்திமிதரச்ச விதேஹி விஸ்வம் நிர்பந்த ஏஷ யதி தே யதசேஷ வைத சம்சேவினோ வரத ரக்ஷசி நேதரம் ஸ்வம் தர்ஹி த்வமேவ மயி சக்த்யதிகாரவாஞ்சாஹ பிரத்யூஹ சாந்திமிதரச்ச விதேஹி விஸ்வம் இதி ஸ்ரீ வைகுண்டஸ்தவ சமாப்தஹ.